ഭാഷ്യകാരം വരവിചിൻ ഭാഷ്യകാരം പതഞ്ജലി പാണിനീ സൂത്രകാരം ച ഗണപ്രോസ്മി. ബഹോർലോകോ ഭൂച ബഹോഃ ബഹോഃ പരം പരയോർ ഇമേയസോർ ലോപഃ സ്യാത്. ബഹോസ്ത ഭൂരാദേശ ഭൂമാ ഭൂയാൻ. ബഹുശബ്ദത്തിന്റെ പരത്തിലുള്ള ഇമേയസ് ഇമനിച്ചും ഇയസും, അതിന് ലോകം ഇരിക്കുന്നു. ആദേഹ പരസ്യപ്രകാരം എന്റെ ആദിക്ക് ലോകം വരുന്നു. ബഹോസ്റ്റ ഭൂരാദേശ ബഹു പ്രകൃതിക്ക് ഭൂ ആദേശം വരുന്നു. ഭൂ ഇമനിച്ച് ഭൂ ഇയസ് എന്നിരിക്കുന്നു. ഇമനിച്ച് നേരത്തെ വിധിച്ചു പ്രധ്വാദിഭ്യ ഇമനിച്ചു, ആ പ്രകാരം ഇമനിച്ചു വന്നു. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. പഴയ സൂത്രത്തെയാണ് ഇവിടെ ഉദാഹരണമാണ്. അതിശയന പ്രത്യയത്തിനല്ല ഉദാഹരണം. ഇമനിച്ച് ഭാവാർത്ഥം. ഇപ്പൊ ബഹുവിൽ നിന്ന് ബഹോർ ഭാവ എന്ന് വിഗ്രഹിക്കുമ്പോൾ ഇമനിച്ച് വരും. ഇമൻ ശേഷിക്കും. ഇവിടെ തന്നെ പറഞ്ഞു ഇമനിച്ചിന് ലോകം വരുമെന്ന്. ആദേഹ പരസ്യപ്രകാരം ഈക്ക് ലോകം വരും. പിന്നെ ശേഷിക്കുന്ന എന്താണ്? മൻ. ബഹുവിന് ഭൂ ആദേശം വന്നു. ഭൂ മൻ. പ്രാതിപതികം ഭൂമൻ സു വന്ന് ഭൂമൻ ഇമനിച്ച് വരുമ്പം സർവനാമ സ്ഥാനേജ അസംബുദ്ധ ഉപദയ്ക്ക് ദീർഘം സുലോപം നഗാർലോപം ഭൂമാ ഭൂമാനോ ഭൂമാന. ഇയസ് വരുമ്പം ഭൂവിന്റെ പരത്തിൽ അത് എന്താണ്? ദിവചന വിഭജ്യ ഉപദേ തരബിയസിനോ. ബഹുവിന്റെ പരത്തിൽ എന്ത് വരുന്നു? ഇയസ്. ബഹു ഇയസ്. ബഹുവിനെന്താ ആദേശം വന്നു? ഭൂ. ഭൂ ഇയസ്. ഈകാരത്തിൽ ലോപം. ബഹോ പരയോർ ഇമേയസോർ ലോപഹ. ഇമേയസിനും ഇമനിച്ചിന് ഇയസിന് ലോകം വിധിച്ചു. ആദേഹ പ്രകാരം ഇയസിന്റെ ഇകാർ ലോപിച്ച് ഭൂവിന് ബഹുവിന് ഭൂ വന്നു. ഭൂ എന്തുവരുന്നു? യസ്. ഭൂ യസ്. സു വരുമ്പോ എന്തുവരുന്നു? ആദ്യം എന്ത് വരുന്നു? ഉദജാ സർവനാമസ്ഥാനെ വന്നു. എങ്ങനെ? എങ്ങനെ ആണോ? ശാന്തമാത സംയോഗ സംയോഗത്തിന്റെ ഉപതയ്ക്ക് ആ ദീർഘം വരുന്നു. അത്വസന്ധിച്ച ദീർഘം ഇരിക്കുന്നതിന് അസന്ധത്തിന്റെ ഉപതയ്ക്ക്. ഇതങ്ങനെയല്ല, നിന്ന് സംയോഗം വരണം. സംയോഗം വന്നിട്ട് സംയോഗത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. സുലോപിച്ച് സംയോഗാന്ത ലോപപ്രകാരം സകാർ ലോപിച്ചു. ഭൂയാൻ ഭൂയാംസൗ ഭൂയാംസ. ബഹുവിന് തന്നെ അടുത്ത് വരുന്നു ഇഷ്ടസ്യ ഇടിച്ച. ബഹോ പരസ്യ ഇഷ്ടസ്യ ലോകസ്യ ഇഡാഗമസ്യ. മുമ്പ് വന്നതുപോലെ തന്നെ ഇവിടെ എന്ത് വരുന്നു? ബഹുവിന് ഭൂ വരുന്നു, ഇഷ്ടന് ഇട്ടാകവും വരുന്നു. ഒന്നുകൂടെ പറയുന്നു, എന്താണ് പരസ ഇഷ്ടസ്യ ലോക? ആദ്യ പരസ്യപ്രകാരം ഇഷ്ടന്റെ വികാരം ലോപിക്കും. ബഹുവിന് ഭൂ വന്നു, ഇഷ്ടന് ലോകം വിധിച്ചപ്പോൾ ആദ്യ പരസ്യപ്രകാരം വികാരം ലോപിച്ചു. ഇവിടെ ഒരു ഇഡാകവും ഇരിക്കുന്നു, യകാര ഇകാരങ്ങൾ ആകവുമായിട്ട് ഇരിക്കുന്നു. ടിത്തായുണ്ടത് ആദ്യാവയവുമായിട്ട് വരും. ഏതിന്റെ ആദ്യാവയവുമായിട്ട്? ഇഷ്ടന്റെ. അപ്പോ ബഹുവിന് ഭൂ വന്നപ്പം ഭൂ, ഇഷ്ടന്റെ ഇകാരം പോയി. പിന്നെ എന്താണുള്ളത്? ഇഷ്ഠ. അതിന് മുമ്പിൽ എന്തു വന്നു? ഈ ഒരു ഈ പോയെങ്കിലും മേലെ ഒരു യകാരവും വികാരവും കൂടെ വന്നിട്ട് എന്തു വന്നു? ഭൂയിഷ്ഠ എന്ന് വന്നു. എന്നുവെച്ചാൽ ഭൂയിഷ്ഠ എന്ന് പറയുന്ന ഒരു രൂപസിദ്ധിക്കുന്നതിന് പാണിനി വലിയൊരു അഭ്യാസം കാണിച്ചു. വിഗ്രഹിക്കുന്ന എങ്ങനെ? അയം യേഷാം അതിശയേന ബഹു അതിശായനെ തമഭിഷ്ടനം അജാതി ഗുണവചനാദേവ. വന്ന് ഇഷ്ടം വന്നു, ഇഷ്ടസീഡിച്ച പ്രകാരം ബഹുവിന് ഭൂ വന്നു, ഇഷ്ടന് ഇകാരം ലഭിച്ചു. ആ ഇകാരത്തിന്റെ സ്ഥാനത്ത് ആഗവുമായിട്ട് എന്തോന്നു? ഇകാരം വന്നു. ഭൂയിഷ്ഠ എന്ന് ഭൂയിഷ്ഠം. അതുവരുന്നു ബിൻമതോർ ലുക്ക്. വിനോ മധുപശ്ച ലുക്ക് സ്യാദിഷ്ടമേയ സോഹോ. അതിശയേന സ്രഗ്വി സ്രജിഷ്ട സ്രജീയാൻ അതിശയേന തൊകുവാൻ ത്വജിഷ്ട ത്വചീയാൻ. വിനോ മധുബസ് ലുക്ക് സ്യാദ് ഇഷ്ടമേ ഇഷ്ടൻ ഇമിനിച്ച് യേസൻ. അത് പൂർവത്തിൽ നിന്ന് അനുവർത്തിക്കുന്നുണ്ട്. ഇഷ്ടേസോ പൂർവത്തിൽ നിന്ന് ഇഷ്ടൻ ഇമിനിച്ച് യേസൻ മൂന്നും വരുന്നുണ്ട്. ഇവിടെ പിന്നെ രണ്ടിന്റെ ആവശ്യമേ ഉള്ളൂ. തുരിഷ്ടമേസു സൂത്രം ഇങ്ങോട്ട് വരുന്നു പൂർവത്തിന്ന്. പൂർവത്ര സൂത്രം തുരിഷ്ടമേസു ഇങ്ങോട്ട് വന്നു. അതിന്റെ കാര്യമൊക്കെ പാണി നോക്കിക്കോളും. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ പ്രക്രിയ രൂപം വരുന്നതെന്ന് നോക്കിയാൽ മതി. അതെല്ലാം പാണിന് കറക്റ്റാക്കിയിട്ടുണ്ട്. പൂർവത്തിൽ നിന്നിങ്ങോട്ട് വന്നു തുരിഷ്ടമേസു മുഴുവനുള്ള സൂത്രമുണ്ട്. ഇഷ്ടൻ ഇമനിച്ച് സമാസം ചെയ്ത് ഇഷ്ട ഇയസ് ഇഷ്ടേസോഹു. ഇഷ്ടൻ നഗാരം കാണു സമാസം ചെയ്യുമ്പോ കാണു നഗാരം പോകും ഇഷ്ടേസോഹു. അല്ലേ പറഞ്ഞ അതൊക്കെ പാണിനി ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ഈ രൂപം എങ്ങനെ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ പാണിനിക്ക് വിടുക, മഹർഷിക്ക് വിട്ടയ്ക്കുക. ഇവിടെ എന്താണ് ഇഷ്ടെന്ന് അയം ഏഷാം അതിശയേന സ്രഗ്വീ അസ്മായാമേതാ സൃജോ ഇനി ആദ്യം വരണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നേരത്തെ പഠിച്ചാണ് സ്രഗ്വിൻ വരുന്നത്. സ്രഗ്വിൻ സ്രജ്വിൻ അത് ഇങ്ങനെ വിഗ്രഹിച്ച എന്താണ് അയം ഏഷാം അതിശയന സ്രഗ്വി. ഇവിടെ എന്തു വന്നു? ഇഷ്ടൻ വന്നു. സ്രഗ്വിയിൽ നിന്ന് ഇഷ്ടൻ വന്നു. ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിനോ മധുപസ്ഥ ലുക്സ്യാദ് ഇഷ്ടേയസോ. വിന്നിനും മധുപ്പിനും ലുക്കുവരും. ഇതെല്ലാം ഇഷ്ടേയസ് പരവരി. ഇവിടെ ഇപ്പം എന്തായിരിക്കുന്നത്? വിൻ. എന്തുകൊണ്ട് അസ്മായ മേധാസൃജോ വിനി വിൻ എന്ന് ലുക്ക് വരുന്നു. ഫലത്തിൽ എന്തിരിക്കുന്നു? ഇഷ്ടനിരിക്കുമ്പോൾ വിന്ന് പോയി. പിന്നെ എന്തായി? സ്രജ് നിമിത്താപായി നൈമിത്തികസ്യപ്യപായ സകാലം പോയി. സ്രജ് ഇഷ്ട സ്രജിഷ്ട. അപ്പോൾ എന്തായി അർത്ഥം? മാല ചാർത്തിയവനാണ് ആര്? സ്രഗ്വി. ഇവിടെ കുറേ മാല ചാർത്തിയവരുണ്ട്. അതിൽ വളരെ നല്ലൊരു മാല ചാർത്തിയിരിക്കുന്നവനാണ് ആര്? സ്രജിഷ്ഠ എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണോ, വെറുതെ മാല ചാർത്തിയുണ്ടല്ല, അവന് അയാൾക്ക് അയാളുടെ എന്തെങ്കിലും ആ അതെ തന്നെ അയാൾ വലിയ ശ്രേഷ്ഠനാണ് അങ്ങനെ പറയുന്ന സ്ഥലത്തായിരിക്കും ഉപയോഗിക്കുന്നത്. സ്രജിഷ്ഠ മത്സരത്തെ വിജയിച്ചയാളോ പ്രശസ്തനായാളോ അങ്ങനെയൊക്കെ ഉള്ള ആളായിരിക്കും. സ്രജിയാൻ ഇ എസിന് വരുമ്പോഴും ഇതേ തന്നെ സംഭവിക്കും. അങ്ങനെ വരുന്നു. ഇതെങ്ങനെ വിഗ്രഹിക്കും? അയം അനയോഹോ അതിശയേന സ്രഗ്വി. സ്രഗ്വിയിൽ നിന്ന് ഇയസൻ വന്നു. വിന്നൽ അലുപ്പ് വന്നു. സ്രജ് ഇയസൻ നിമിത്താപായെ നൈമിത്തികസ്യപ്പയമ സ്രജീ യസ് നമ്മ ഉപദാദീർഘം സുലോഭം സകാർലോഭം നകാർലോഭം പോലെ സകാർ വന്നുവരുന്നു. സ്രജീയാൻ ഇനി മതിപ്പിന് ഉദാഹരണം കൊടുക്കുന്നു. മതിപ്പിന്റെ ലോഭത്തിന് അതിശയന തൊഗുവാൻ. നമ്മൾ കാരണം പറഞ്ഞു ഇവന് ഭയങ്കര തൊലിക്കട്ടിയാണ് എന്ന് പറയാറില്ലേ. അതുപോലെ ത്വക്ക് അസ്യ അസ്ഥീരി ത്വഗ്വാൻ മതിപ്പ് വന്നു. പറയുന്നു അയം ഏഷാം അതിശയേന തൊലിക്കട്ടി എന്ന് വിഗ്രഹിക്കുന്നു. അപ്പൊ എന്തുവരുന്നു? തൊക്കുവത് ഇഷ്ടൻ വന്നു. വിന്നോ മധുബസ് ലുക്സ്യാദ് ഇഷ്ടേയസോ. ഇഷ്ടം പറയുന്നപ്പോ എന്ത് ചെയ്തു? തൊലികെട്ടിപ്പോയി, മതിപ്പ് പോയി. ആരുമുണ്ട്? അർത്ഥമോടെയുണ്ട്. ഇപ്പൊ നിമിത്താപായേ നൈമിത്തികസ്യപ്യമായ ത്വചിഷ്ട. ഇ എസ് എൻ വരുമ്പോഴോ ആദ്യം അയം അനയോഹോ അതിശയന ത്വഗ്വാൻ. ത്വക്വത് ശബ്ദത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഇയസ് വിൻമതോർ ലുക്ക്, മതപ്പിനുക്കു വന്നു. നിമിത്താവായേ ത്വച്ച് യെസ് എന്തുവരുന്നു? നമ്മ ത്വച്ചിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു, എന്താണ് അതിശയന പ്രകരണം കഴിഞ്ഞു. അടുത്തത് ഏതാണ്? അങ്ങനെ ഒരു പുരസ്താദ് തുടങ്ങിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ സാറിന് ഇതിനുണ്ടോ? ബൈമീനുണ്ടോ? ആ, അതെന്താ വെച്ചാൽ അബദ്ധം വന്നതായിരിക്കും. അതൊരു പക്ഷേ അടുത്തു വരുന്ന സൂത്രത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. വിഭാഷ സുബോബുഹിച്ച് പുരസ്താത്ത്. പുരസ്താദ് എന്ന് പറയുന്ന അത്താധിപ്രത്യമാണ്. അതിന് വേണ്ടിയിട്ട് ചേർത്തായിരിക്കും. നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. നിമിത്താവായ നൈമിത്തികസ്യ ഭാവയ യെസ് ബസഞ്ഞ യെസ് യെസ് വരുമ്പം ബസഞ്ഞ അജാതിപ്രത്യം. ഈഷദസമാപ്പ് കൽപ്പം ദേശീയ ദേശീയര. ഈഷദൂനോ വിദ്വാൻ വിദ്വത് കൽപ്പ വിദ്വദ്ദേശ്യ വിദ്വദ്ദേശീയ പജതി കൽപ്പം. ഇവിടെ തിങ്കശ് ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഈഷത് അസമാപ്തം, അല്പം ന്യൂനം എന്നുള്ള അർത്ഥം, കുറവെന്നുള്ള അർത്ഥത്തിൽ മൂന്ന് പ്രത്യേകങ്ങൾ വരുന്നു. കൽപ്പപ്പ് ദേശീയ ദേശീയ. ഒരല്പം കുറവെന്ന് വരുന്നതുകൊണ്ട് ഒരല്പമേ കുറവുള്ളൂ, വലിയ കുറവൊന്നുമില്ല. ഇവിടെ തുല്യ അർത്ഥത്തിൽ ഇത് പ്രയോഗിക്കും. വിദ്വത് കൽപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്വാനെ പോലെ തന്നെ ഒരു ചെറിയ കുറവ്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ വാദപ്രതിവാദം നടത്തി, ഒരാളെ വിജയിയായി പ്രഖ്യാപിച്ചു. പക്ഷെ വിജയിയായി പ്രഖ്യാപിക്കാൻ വളരെ പ്രയാസമാണ് രണ്ടുപേരും തമ്മിൽ കട്ടയ്ക്ക് നിന്ന്. അപ്പോ മറ്റേയാളെന്താണ്? ഒരാളെന്തുകൊണ്ട് പ്രഖ്യാപിച്ചു മറ്റേയാളൊരു ഈഷ ഒരല്പം കുറവായാലുടെ വിദ്വത്തെ? രണ്ടുപേരും ഒരുപോലെ തന്നെ, അയാളും വിദ്വാൻ തന്നെയാണ്. പക്ഷെ എന്തു പറയും? വിദ്വത് കൽപ്പ സെക്കൻഡ് പ്രൈസ്. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് വിദ്വത് കൽപ്പ എന്ന് പറയുന്നത്. പിന്നെ ഒരാള് വിദ്യ പൂർത്തിയാക്കില്ല, പഴയകാലത്ത് എന്ന് വെച്ചാൽ ഗുരുകുലത്തിലാണ് പോയി പഠിക്കുന്നത്. അപ്പോൾ ഒരാൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമാവർത്തനം കഴിയണം. എന്നുവെച്ചാൽ അവിടുത്തെ സിലബസ് എല്ലാം പഠിച്ചിരിക്കണം. ഇന്ന് കുറച്ച് ബോറടിച്ചപ്പോൾ അവന് സിലബസ് പൂർത്തിയാക്കുന്നതിൻ്റെ സ്ഥലം വിട്ടു, എന്നാൽ പഠിച്ചു. ഇപ്പൊ എന്തു പറയും, വിദ്വത് കൽപ്പ അതിൻ്റെതായ ഒരു കുറവ് കാണും. എങ്ങനെ? ഇല്ല ഇല്ല, പൂർത്തിയാക്കാതെ സമാവർത്തനം ചെയ്യത്തില്ല. ഇത് ചാടിപ്പോകുന്നു. അങ്ങനെയൊന്നുമില്ല, ജാതി പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു ഈ പേരൊന്നും കാണും. എന്താണ് വിദ്വത് കൽപ്പൻ എന്നൊരു പേര് കാണും. അല്പം കുറഞ്ഞുപോയി. ഈഷദൂനോ വിദ്വാൻ എന്ന് പറയും. പക്ഷെ അത് അതുകൊണ്ട് തുല്യാർത്ഥത്തിൽ വിദ്വാനെപ്പോലെ ഒരു വിദ്വാൻ തന്നെ എന്നൊക്കെ പറയും. എന്നാ എന്താണ് അല്ല അല്ല, അത് നല്ല അർത്ഥത്തിലാണ് പറയും. കുറവ് ഇത്രയുള്ളൂ. ഊനമെന്ന് വെച്ചാൽ കുറവ് തന്നെയുള്ളൂ. മോശമായ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്, അങ്ങനെ കൽപ്പ തുല്യ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. കുറവെന്ന് പറഞ്ഞാൽ മോശമർത്ഥമല്ല, അതുകൊണ്ടാണ് വിദ്വത് കൽപ്പശബ്ദം തുല്യ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. എന്തുവരുന്നു ഇവിടെ പ്രാതിപദിക ഏതാണ്? ഏതാണ് വിദ്വസ്? ഏ സൂത്രം വന്നവിടെ? വിദേശദ്രുവസു വന്ന് വിദ്വസ് സകാരാന്തമായി. വിദ്വസിൽ നിന്ന് കൽപ്പ വരുമ്പോ ഏ സൂത്രം വരുന്നു? വന്നു. ചർത്തും വരുമ്പോ എന്ത് വരുന്നു? വിദ്വത് കൽപ്പ വിദ്വത് വിദ്വത്ത, ഇവിടെയൊക്കെ ഓർക്കണം. വിദ്വാൻ ആ നഗാരത്തിന് തകാരമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ സംഗതി എന്താണ്? സകാരമാണ്, സകാരമാണ് വിദ്വസ്. അവിടെ പിന്നെ സമ്പ്രസാരണം പോലുള്ള കാര്യങ്ങൾ വന്ന് വിദുഷ എന്നെല്ലാം വരുന്നു. പിന്നെ നുമ്മ ഒന്ന് സുലോപിച്ച് വിദ്വാൻ എന്ന് പറഞ്ഞു, വിദുഷ എന്ന് പറഞ്ഞു. പിന്നെ വസുസം ശുദ്ധം അനുഗ്രഹം ദവന്നു വിദ്വത് കൽപ്പ. ആ വ്യത്യാസം വിദ്വാൻ വിദുഷ വിദ്വത് വ്യത്യാസം വരുന്നത് അറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്വത് ദേശ്യ വിദ്വത് ദേശീയ, രണ്ട് പ്രത്യയം അർത്ഥമൊന്നും. വിദ്വാന് തുല്യൻ. സാറിന് നമ്മൾ തുല്യനെന്ന് പറയുന്ന സമം എന്നുള്ള അർത്ഥത്തിലാണ് തുല്യനെന്ന് പറയും. ഇതും അവിടെ അത് തന്നെയാണ്, കുറവെന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് തുല്യ അർത്ഥം വരുന്നത്. വിദ്വത് ദേശീയ വിദ്വത് ദേശീയ. എന്നാ പിന്നെ വിദ്വാൻ എന്ന് പറഞ്ഞു കൂടെ എന്ന് ചോദിച്ചാൽ അത് പൂർത്തിയാകാത്തതുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് തിങ്ങന്തത്തിൽ നിന്നും വരും. അതുകൊണ്ടെന്ന് വരുന്നു പജതി കൽപ്പം. പാകം എല്ലാം ആയി, എന്നാലൊരു ചെറിയ ഏകദേശം കഴിക്കാറായി, കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മൾ പറയില്ലേ, വായിലിട്ടുകൊണ്ട് പറയില്ല, ഒരല്പം കൂടി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സാധനം വായി കിടക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോഴാണ് പജതി കൽപ്പം വരുന്നത്, അങ്ങനെ വരുന്നത്. പ്രത്യേകിച്ച് ചപ്പാത്തിയൊക്കെ മെഷീനിലുണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പം വരത്തില്ലായിരിക്കും. അതിൻ്റെ അല്ലാതെ ആണെങ്കിൽ എന്തോരം അതിൻ്റെ അറ്റവും മൂലവും ഒക്കെ ഇങ്ങനെ മൂലയൊക്കെ ഇങ്ങനെ എങ്ങനെയായിരിക്കും വേകാതിരിക്കും. അപ്പം പറയും പച്ചത്തി കൽപ്പം, ശരിക്കും അങ്ങോട്ട് വന്നു എന്നാ കഴിക്കാൻ പറ്റും. അല്ല, അത് ദിശിത ധാതുവിൽ നിന്ന് പ്രത്യേകം വരുന്നു. എത്ത് വന്ന് ദേശ്യം അങ്ങനെ വരുന്നു. ഇതുമായിട്ട് വന്നു ഒത്തുപൂർവത്തിലുള്ള ദിശ ദിശ അധിസർജന. വിഭാഷോ സുപോ ബഹുച്ച് പുരസ്ഥാത്തു. ഇവിടെ വന്നപ്പം മഹർഷി മലക്കം മറിഞ്ഞു, ആണൊരു തൂ കൊടുത്തത്. മലക്കം മറിയാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ പ്രാതിപതിയാ പ്രത്യയ പരസ്യ, ഇവിടെ നിന്ന് പൂർവ്വത്തിൽ വിധിച്ച് പ്രത്യയത്തെ. അങ്ങനൊരു സ്ഥലമേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ചെയ്തു. യതിഷ്ഠതി കരോതി തത്. വിധിച്ചാ വിധിച്ചത് തന്നെ. ഇവിടെ എന്ത് ചെയ്തു? ഈഷത് അസമാപ്തി വിശിഷ്ടേ അർത്ഥേ സുബന്ധാത് ബഹുച്ചു വാസ്യാ സജ പ്രാഗേവ നതു പരതഹ. ഈഷദൂനപ്പെടു ബഹുപടുഹു പടുകൽപ്പഹ. ഇത് അർത്ഥം അത് തന്നെ. എന്താണ് ഈഷത് അസമാപ്തി വിശിഷ്ട അർത്ഥത്തിൽ സുബന്ധത്തിൽ നിന്നും സുപഹ എന്ന് പറയുന്നത് ഷഷ്ടി എന്നും പഞ്ചമി എന്നും രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ വരദരാജ പണ്ഡിതർ അതിനെ പഞ്ചമിയായിട്ടെടുത്തു. സുബന്ധത്തിൽ നിന്ന് ബഹുച്ചു വാസ്യാ, അത് ബഹുച്ചു വരുന്നു വികല്പമായിട്ട്. ഇവിടെ വിരിക്കുന്ന പ്രത്യയം ബഹുച്ചാണ്. സുജപ്രാഗ് ഏവനതു പരത, അത് മുമ്പിലേ വരത്തുള്ളൂ, പരത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ പടുശബ്ദത്തിൽ നിന്നും ഈഷദൂനപ്പടു എന്നുള്ള അർത്ഥത്തിൽ ബഹുച്ചു വിധിച്ചപ്പോൾ അത് പടുവിന്റെ മുമ്പിൽ പോയി. വിഗ്രഹമൊക്കെ അതുപോലെ തന്നെ. ബഹുച്ച് മുമ്പിൽ വരുന്നു, ബഹുപടുന്നു വന്നു, സ്വപ്പ് ലോപിച്ചു, ബഹുപടുന്നു വന്നു. ഇവിടെ എന്താണ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് കൃത്യ സമാസാച്ച പ്രാതിപ സംയോരത്തിൽ എന്തുകൊണ്ട് തദ്ധിതാന്തമല്ല? അതുകൊണ്ട് അർത്ഥവ തഥാതുരപ്രത്യ പ്രാതിപസഞ്ജപ്രകാരം പ്രാതിപസഞ്ജോരം. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് തദ്ധിതാന്തമല്ല, പക്ഷേ പ്രത്യം പറയുമ്പോൾ എന്തുവരും തദ്ധിതാന്തമാണ്. പക്ഷെ പ്രാതിപസഞ്ജ വരുമ്പോൾ ഇത് അർത്ഥവ തദ്ധിതാന്തം എന്ന് പറയാൻ പറ്റില്ല. തദ്ധിതാദി, തദ്ധിതമാദിയിൽ വന്ന ശബ്ദം. സുപ്പിന് ലോപിക്കുന്നതിന് കുഴപ്പമില്ല, സുപ്പ് ലോപിച്ചു പോവും. പിന്നെ സുപ്പ് വരുന്നതിനും കുഴപ്പമില്ല, അർത്ഥവ തഥാതുരപ്രത്യ സുപ്പ് വരുന്നു, ബഹുപടുസു ബഹുപടു എന്ന് പറയുന്നു. ചകാരം സ്വരത്തിന് വേണ്ടി വിഗ്രഹിക്കുന്ന എങ്ങനെ? ഈഷത് ഊനഹ പടു, ഒരല്പം കുറവേ ഉള്ളൂ. അതിലേ പറയുന്ന ബഹുപടു എന്ന് പറഞ്ഞു. കേട്ടാൽ തന്നെ അറിയാനുള്ള ആൾ മോശക്കാരനല്ല. പടു എന്ന് വെച്ചാൽ സമർത്ഥൻ. ബഹുപടു എന്നാ പറയുന്നത്. പിന്നെ സമർത്ഥൻ എന്തിനാ ബഹുപടു എന്ന് ഒരു വിശേഷണം കൊടുത്തതെന്ന് ചോദിച്ചാൽ വേറെയും മിടുക്കന്മാരുണ്ട്, എന്നാലും ഇവനൊരു മിടുക്കനാണ്. അങ്ങനെ ചകാരം ഇത്തായി പോയി, അത് സ്വരത്തിന് വേണ്ടിയിട്ടാണ്. പൂർവത്തിൽ ബഹു എന്ന് ബഹുപ്പെടുന്നു. അർത്ഥം എന്താണ്? പടു സദൃശൻ എന്ന് തന്നെ. ഇത് വികല്പമാണ്, പടുകൽപ്പ. കൽപ്പപ്പൂ എന്നാണ് ഈശ്വര അസമാപ്തവും കൽപ്പദേശീയ ദേശീയന പ്രകാരം കൽപ്പപ്പൂ എന്ന് കഴിഞ്ഞാൽ പടുകൽപ്പ, പടുദേശ്യ, പടുദേശീയ എല്ലാം വരാം. ഇവിടെ തിങ്ങശ്ശയുടെ അനുവൃത്തി ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് സുപഹ കിം ജയതി കൽപ്പം. ഇവിടെ ബഹുച്ചു വരത്തില്ല, സുബന്ധത്തിനെ വരത്തുള്ളൂ. സുപോ എന്ന് പറഞ്ഞില്ലേ, സുപ്പിനെ വരത്തുള്ളൂ. തിങ്ങന്തം എന്ന് പറയുന്ന തിങ്ങച്ച ഇങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് യജതി കൽപ്പം, ജയതി കൽപ്പം. അവിടെ ബഹു ജയതി എന്ന് വരത്തില്ല. ജയതി കൽപ്പം എന്ന് വെച്ചാൽ നേരത്തെ പജതി കൽപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ജയിച്ചു ജയിക്കുന്നു. വിജയതെ തരാം തരപ്പ് വന്നു കഴിഞ്ഞാ എന്തുവരും? പക്ഷെ ഈ ശങ്കരമഠങ്ങളിലെല്ലാം അവരുടെ ഈ ലെറ്റർ പാഡിലൊക്കെ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി വിജയതേതരാം എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഇവിടെ അർത്ഥം പറയുന്നത് സർവോത്കർഷേണ വർത്തതേ എന്നുള്ള അർത്ഥമാണ്. സർവോത്കർഷേണ വർത്തതേ എന്നുള്ള വിജയതേ തമാം അല്ല ഈ അവിടെ അർത്ഥം അത് തന്നെ സർവോത്കർഷേണ വർത്തതേ എന്നുള്ള അർത്ഥം തന്നെ. രണ്ടുപേരേ ഉള്ളൂ. പാറ കുറിച്ച എഴുതുന്നത് ശരി. അപ്പൊ എഴുതുന്ന എങ്ങനെയെന്ന് വെച്ചാൽ പരമാചാര്യൻ ഒരാള്, ബാക്കിയുള്ള സർവ്വ അലവലാദികളും അപ്പുറത്ത്. അപ്പൊ പരമാചാര്യൻ എന്തായി? അനയോഹോ വിജയതേ തരാം. ശരി. ബാക്കിയുള്ള എല്ലാവരും രണ്ടേ ഉള്ളൂ ഇവിടെ, മൂന്നില്ല. ഒന്ന് പരമാചാര്യൻ, ബാക്കിയുള്ള സർവ ആ വകുപ്പല്ല. രണ്ടില് സർവോത്കർഷേണ വർത്തത വിജയത്തെ തരാം. അതൊക്കെ വിവക്ഷയ്ക്കനുസരിച്ചല്ലേ. ഒറ്റ പദമാണ് കൽപ്പപ്പ്, പ്രത്യേകം വന്നു തന്നെ രണ്ടു വാക്കല്ല, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ഏതി കൽപ്പം എന്ന് പറയുമ്പോൾ സുബന്ധമാണ്, സുബന്ധ ശബ്ദമാണ്, തദ്ധിതാന്തമാണ്. കൃദ്ധമാസിച്ച പ്രാദീസൊന്ന് സുവെന്ന് ജയതി കൽപ്പം ഒറ്റ പദമാണ്. തിങ്ങന്ത സുബന്ധമായി മാറിയതാണ്. ഇതേ പ്രതികൃതവും എന്ന് പറയുന്ന സൂത്രം വരെ ഒരു സാമാന്യ സൂത്രം വിധിച്ചിരിക്കുകയാണ്. കപ്പർത്തയം എന്ന് പറഞ്ഞാൽ ഇനി പല പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അർത്ഥങ്ങളിലെല്ലാം കപ്പർത്തയം വരാം. എല്ലാം ഇതൊക്കെ സ്വാർത്ഥിക പ്രത്യയങ്ങളാണ്. ഇവിടെ ഒരു വിശേഷത കൂടെയുണ്ട് ഈ കൽപ്പബിനെ സംബന്ധിച്ച്. എന്താണ്? സാധാരണ പറയുന്നതാണ്. സാധാരണ നിയമമാണ് സ്വാർത്ഥിക്കാഹ പ്രകൃതിത ലിംഗവചനാനി അനുവർത്തന്തി. സ്വാർത്ഥിക പ്രത്യയങ്ങൾ പ്രകൃതിക്കനുസരിച്ച് ലിംഗവചനങ്ങൾ വരും. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ വിദ്വത് കൽപ്പ, വിദ്വാൻ പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് വിദ്വത് കൽപ്പകയും എന്തോന്നു പുല്ലിംഗം. ഇതൊക്കെ സ്വാർത്ഥിക പ്രത്യയങ്ങളാണ്. എന്തുകൊണ്ട് പ്രകൃതിക്കാണ് ഈ വിശേഷാർത്ഥം? ഈഷദ്വനോ വിദ്വാനൊക്കെ പ്രകൃതിയുടെ അർത്ഥമാണ്. പ്രത്യയം വരുന്നത് സ്വാർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് നിയമം എന്താണ് സ്വാർത്ഥിക്കാഹ പ്രകൃതിതഹ ലിംഗവചനാനി അനുവർത്തന്തേ. സ്വാർത്ഥിക പ്രത്യയങ്ങൾ പ്രകൃതിക്കനുസരിച്ച് ലിംഗവചനങ്ങൾ സ്വീകരിക്കുന്നു. സ്വാർത്ഥിക്കാഹ ക്വചിത് പ്രകൃതിതോ ലിംഗവചനാനി അതിവർത്തന്തേ. എന്നാൽ സ്വാർത്ഥിക പ്രത്യയങ്ങളിലെല്ലാം ചിലയിടത്ത് അങ്ങനെയല്ല, പ്രകൃതിക്കനുസരിച്ചായിരിക്കില്ല, വിശേഷത്തിനനുസരിച്ചായിരിക്കും. പ്രകൃതിക്കനുസരിച്ച് വരത്തില്ല, ചിലയിടത്ത് അങ്ങനെ വരാം. ഉദാഹരണം ഗുഡ കൽപ്പ ദ്രാക്ഷ. ഗുഡം പോലെയാണ് എന്ത്? ദ്രാക്ഷ. അപ്പൊ ഗുഡശബ്ദം എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അപ്പൊ ഗുഡ കൽപ്പഹ എന്നുള്ള പറയുന്നത് എന്താണ്? ഗുഡ കൽപ്പ. എന്തുകൊണ്ട്? ദ്രാക്ഷ ശരീരമായതുകൊണ്ട്. അങ്ങനെ വരും. ഇവിടെ ഇപ്പൊ വിദ്വത് കൽപ്പഹ, അവിടെ പ്രകൃതിക്കനുസരിച്ച് തന്നെ പുല്ലിംഗം വന്നു. ചിലടത്ത് അങ്ങനെയല്ല, വിശേഷ്യത്തിനനുസരിച്ച് ലിംഗം മാറാം. പൂർവത്തിൽ പുല്ലിംഗമാണെങ്കിലും വിശേഷ ശ്രീലിംഗമായതുകൊണ്ട് ഗുഡ കൽപ്പ എന്ന് വന്നു. ഞങ്ങൾ മാറണമെന്ന് നിർബന്ധമില്ല, ഗുഡ കൽപ്പഹ എന്നും വരാം. ഇതെന്തിൻ്റെ വിശേഷ്യമായി വരുന്നോ അതനുസരിച്ചിരുന്നു. അതുകൊണ്ടാണ് നിയമം സ്വാർത്ഥിക്കാഹ പ്രകൃതിത്തോ ലിംഗവചനാനി അനുവർത്തന്തേ. ക്വചിത് സ്വാർത്ഥിക്കാഹ പ്രകൃതിത്തോ ലിംഗവചനാനി അതിവർത്തന്തേ. ഈ നിയമങ്ങൾ പലയിടത്തും വരും. പ്രാഗ് ഇവാദ്, പ്രാഗ് ഇവയാണ്, ഗിവേ അല്ല. ഇവയെ പ്രതികൃത്തോ വരെ കപ്രത്യം വിധിക്കുകയാണ്. ഇവയെ പ്രകൃതോ ഇത്യതോ പ്രാഗ് ക അധികാര. കുറച്ചേ ഉള്ളൂ. ഈ അധികാരത്തിൽ കുറേയധികം അർത്ഥങ്ങളും സൂത്രങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സിദ്ധാന്തോദി നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. പ്രതി കൃതം എന്ന് പറയുന്ന സൂത്രം അടുത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് സ്വാർത്ഥിക എന്ന് പറഞ്ഞു. ഇവിടെ ഈ സ്വാർത്ഥിക പ്രത്യേകങ്ങളെയാണ്. ഇപ്പൊ ഇവിടെ ഒരർത്ഥത്തെ നിർദ്ദേശിക്കുകയാണ്. അജ്ഞാതേ എന്നൊരർത്ഥത്തെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? സ്വാർത്ഥത്തിൽ കപ്രത്യം വരുന്നു. ഞാൻ പ്രകൃതിയുടെ അർത്ഥമായിരിക്കും അജ്ഞാതം. എന്നുവെച്ചാൽ അശ്വകഹ അജ്ഞാതോ അശ്വഹ അശ്വകഹ എന്ന് പറയുന്നു. പറഞ്ഞാൽ ഇവിടെ ഒരു കുതിര നിപ്പുണ്ട്, അത് ആരുടെയെന്ന് അറിയത്തില്ല. അപ്പൊ ആ കുതിര എന്ത് പറയും? അശ്വകഹ എന്ന് പറയും. അശ്വകഹ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ കുതിരയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയത്തില്ല. അപ്പം ഏത് ശബ്ദത്തിനോടും കാ ചേർത്തിട്ട് ഏത് ശബ്ദത്തിനോടും അജ്ഞാതാർത്ഥം പറയാം. ഏത്? അജ്ഞാതോ ഘടഹ ഘടകഹ, അജ്ഞാതോ വൃക്ഷ വൃക്ഷകഹ, ഇങ്ങനെ. അങ്ങനെ അജ്ഞാതം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരർത്ഥമില്ല. എങ്ങനെ? അറിയപ്പെടാത്ത ഒരു വസ്തു എന്നുള്ളതല്ല. ഇവിടെ ഇത് നമ്മൾ സാധാരണ പറയുന്ന രീതി, നമ്മൾക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ട്, പ്രത്യക്ഷമാണ്, ഇന്ദ്രിയ വിഷയമാണ്, പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയ വിഷയമാണ്, പക്ഷേ അതിന് അതാരുടെ ഒന്നും അറിയത്തില്ല. സാധാരണ പറയാറില്ലേ, അവൻ ആരുടെ മകനാണ്, അത് അപ്പൊ പുത്രകഹ എന്ന് പറഞ്ഞാൽ എന്നറിയത്തില്ല. അങ്ങനെ അങ്ങനെ ഒരു നടത്തത്തിൽ, അല്ലാതെ അജ്ഞേയമായ ഒരു വസ്തുവിനെ കുറിച്ച് പറയാനല്ല ഇത് ഉപയോഗിക്കുന്നു. അതാണ് ഇവയെ പ്രതികൃതവും ഇത്യതോ പ്ര അധികാരം.